അധ്യായം 112. അൽ ഇഖ്ലാസ് മക്കയിൽ അവതരിച്ചത്. അള്ളാഹുവെ സംബന്ധിച്ച നിഷ്കളങ്കമായ വിശ്വാസം ഈ അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ, പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. അല്ലാഹുസ്സമദ്. അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ലം യരിദ് വലം യൂലദ്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ആരും ഇല്ലതാനും.